അടുത്ത് ആശീർലിംഗ് ആശിഷി ലിംഗ്ലോഡോ ഇത്തനേന സൂത്രേണ ആശിഷി ലിംഗ് വിഹിത ഭൂതാദോഹു കർത്തരി ലിംഗീകൃത്തെ അനുബന്ധലോപേ ഭൂ ലത്ര ലസ്യതി ബാധ ഇത്യനേന തിബാധികൃത്തെ ശേഷം സമം പുറോത് ഭൂ തി ഇത്യത്ര ഇതസ്ഥിത്യനെ നികാരലോപേ ഭൂ തു ഇത്യത്ര യാസു പരസ്യുപദേശു അത്ര സൂത്രം ഭവതി ലിംഗ് ആശിഷി ആശിഷി ലിംഗ തിങ് ആർദ്ധധാതുക സംജ്ഞാ സ്യാത് ആശിഷി ലിംഗ് ആദേശസ്യ തിങ് ഇത്യസ്യ ആർദ്ധധാതുക സംജ്ഞഃ സ്യാത് ഇതി ആശിഷി ലിംഗിൽ ലിംഗിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്നു തിങ്ങിന് ആർദ്ധധാതുക സംജ്ഞയാണ് എന്ന് പറഞ്ഞാൽ തിങ് സി സർവധാതു എന്ന് പറയുന്ന സൂത്രത്തിന്റെ ആർദ്ധധാതുക സംജ്ഞ മുമ്പ് വിധിച്ച ഏതൊക്കെ സൂത്രം എവിടെയൊക്കെ അതാണോ ആർദ്ധധാതു സംജ്ഞ വിധിച്ച സൂത്രം ലിട്ടിച്ച ഒന്ന് ആർദ്ധധാതുകം ശേഷ പിന്നെ ഈ സൂത്രങ്ങളും വൃത്തികളും എല്ലാം അറിഞ്ഞിരുന്നേ പറ്റും. കാരണം ഇത് മുമ്പോട്ട് പോകുമ്പം ഈ സൂത്രങ്ങളെല്ലാം ഓരോ സ്ഥലത്തും ആവശ്യമായിട്ട് വരും. അപ്പോൾ പ്രക്രിയ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൂത്രവും വൃത്തിയും അറിഞ്ഞിരിക്കണം. അല്ല മുമ്പോട്ട് ചെല്ലുമ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പൊടിയും തട്ടി എഴുന്നേറ്റ് പോവും, ഞാനും പോവും. മനസ്സിലാകത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഓരോ ലകാരങ്ങളിലും ഏതൊക്കെ സൂത്രം പ്രവർത്തിക്കുന്നു, എന്താണ് അതിൻ്റെ വൃത്തി, അത് നിർബന്ധമായും അറിഞ്ഞിരിക്കുന്നു. തിങ്സിർ സർവധാതുവും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കർത്തരി ശപ്പ് വരും. ആർദ്ധധാതു സംജ്ഞ വിധിച്ചു കഴിഞ്ഞാലോ തിങ്ങിന് ശപ്പ് വരത്തില്ല, കർത്തരി ശപ്പ് വരത്തില്ല. അതുകൊണ്ടാണ് ആർദ്ധധാതു സംജ്ഞ വിധിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ആർദ്ധധാതു സംജ്ഞ വന്നു കഴിഞ്ഞാൽ കർത്തരി ശപ്പ് വരും. കർത്തരി ശപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗുണം വന്ന അവാദേശം വന്ന് ഭവ എന്ന രൂപം വരും. ഇവിടെ ആശീരില്ലെങ്കിൽ ഭവ എന്ന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ആചാര്യൻ എന്ത് ചെയ്യുന്നത്? സർവധാതു സഞ്ജയെ ബാധിച്ചുകൊണ്ട് അർദ്ധധാതു സഞ്ജ വിളിച്ചു. അപ്പൊ പിന്നെ വേറെ ഒന്നും വരത്തില്ല. അപ്പോ ഇവിടെ ഭൂയാസ്ത് എന്നിരിക്കുകയാണ്. ലിംഗ സൂത്രത്തിൽ ലിംഗ് വൃത്തിയിൽ എന്താണ്? ലിംഗഹ തിങ് പൂർവത്തിൽ നിന്ന് തിങ് വരുന്നു. ലിംഗഹ എന്ന് പറയുന്ന ഏത് ഭക്തി? സൂത്രത്തിലെ ലിംഗം എന്ന് പറയുന്ന ഏത് ഭക്തി? പ്രഥമ. സൂത്രത്തിൽ പ്രഥമ, വൃത്തിയിൽ ഷഷ്ടി എന്ന് പറഞ്ഞാൽ സൂത്രപ്രയോഗം ആർഷം. ലിംഗ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എന്ത് പറഞ്ഞു? ലിംഗം എന്ന് പറഞ്ഞു. ലിംഗ എന്നാണ് പറയേണ്ടിയിരുന്നത്, പക്ഷെ ലിംഗം എന്ന് പറഞ്ഞു. ഷഷ്ടി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ തിങ്ങിനോട് അന്വയിക്കാൻ പറ്റും? ലിംഗ സ്ഥാനേ യത്തിങ് തസ്യ ആർദ്രാദസ ഞദസ്യ എന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് ലിംഗം എന്ന് പറയുന്ന പ്രഥമ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആർഷത്വാദ് ലുക്ക് എന്തിൻ്റെ ഷഷ്ടി സൗത്രത്വാദ് എന്ന് പറയും എന്നും പറയാം. അപ്പോൾ ആശിഷി ലിംഗി ലിംഗ് സ്ഥാനികസ്യ തിങ്ങഹ ആർദ്രസഞ്ജ ഭൂയാസ്തി തദാഗമാഹ തദ്ഗ്രഹണേന ഗൃഹീന്തേ. അസമർത്ഥ സമാസമായിട്ട് പറയാൻ പറ്റും, അസമർത്ഥ സമാസമായിട്ട് പറയാൻ പറ്റും. നലോപപ്രാതിപതിക അന്തസ്യ പറഞ്ഞ പോലെ എന്ത്? ഇവിടെ എങ്ങനെ സമാസം വരും? ലിംഗാശിഷ് എന്ത് സമാസം എന്ത് വരും? ലിംഗ ആശിഷ്. അപ്പൊ പിന്നെ ഏത് വരും? ഇതരേതര യോഗത്തിൽ എന്തുമാണ്? കർമ്മന്ധവരേനാണോ? എന്നൊക്കെ പിന്നെ. അപ്പൊ പിന്നെ പൂർവത്തിൽ നിന്ന് വരുന്നതിനോട് അന്വയിക്കുന്ന പ്രശ്നം വരും. ലിംഗിനോട് തിങ് അന്വയിക്കണ്ടേ? സമസ്തപദമായ ഏകദേശത്തോട് അന്വയിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ ഭൂയാസ്തി തദാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹീന്തേ. അപ്പൊ യാസ്ത് എന്ന് പറയുന്ന എന്തായി? ആർദ്ധധാതുവായി ശപ്പ് വരുന്നില്ല, ഭൂയാസ്ത് എന്നായി. അടുത്ത് വരുന്നത് ഖിദാശിഷി. ആശിഷി ലിംഗോ യാസുട്ട് കിത്ത്. ആശിഷി ലിംഗിൽ വരുന്ന യാസുട്ട് കിത്താവും. നേരത്തെ എന്തായിരുന്നു? ഞിത്ത്. ഏ സൂത്രപ്രകാരം? യാസുട്ട് പരസ്യമദേഷു ഇതാത്വം ഇച്ച. ഞിത്തായിരുന്നു ആ പറഞ്ഞത്. നമുക്ക് പഴയ സൂത്രങ്ങൾ നല്ല ഓർമ്മ വേണം. അപ്പൊ അത് ഞിത്തായിരുന്നു. ഇവിടെ കിത്താക്കി, ഞിത്തിനെ കിത്താക്കി മാറ്റി. അല്ല, വലതുകാലിലെ മന്ദിനെ ഇടത്തുകാലിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പണി ചെയ്തിരിക്കുന്നു. ഞിത്തിനെ എന്താക്കി മാറ്റി? കിത്ത്. അത് പ്രയോജനമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞിത്തായിരുന്നാലും കിത്തായാലും കാര്യം ഒന്ന് തന്നെ. സമ്പ്രസാരണം, ഇജ്യ തുടങ്ങിയ രൂപങ്ങളൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ കിത്താക്കണം. ഗഹിജ്യ വൈദി വെഷ്ടി വിചതി വൃച്ചതി പൃച്ചതി ഭൃജതീന അങ്ങിരിച്ച നിങ്ങളെ സൂത്രം മറ്റും പ്രവർത്തിക്കണമെങ്കിൽ കിത്താക്കണം. നമ്മൾ പഠിക്കും ഉടനെ. ആശിഷ്യ ലിംഗോ യാസുട്ട് കിത്ത് ആ. ഇവിടെ ലിംഗ ആശിഷ്യ എന്ന് പറയുന്നിടത്ത് ചില പുസ്തകങ്ങളിലുണ്ട്. ശപാദ്യപവാത ഉണ്ടാ? നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാ? ശബാദികൾക്ക് അപവാദമായിട്ട് വരുന്നു. അല്ല, അത് ഇവിടെ അല്ല, സോറി, മാറിപ്പോയി. അത് വേറെ. അല്ല, ഫലത്തിൽ വരത്തില്ല അപവാദം എന്ന് പറയാൻ പറ്റില്ല. ഫലത്തിൽ ശബാദികൾ വരത്തില്ല. എന്തുകൊണ്ട്? ആർദ്രാദ സഞ്ജ ഉള്ളതുകൊണ്ട്. അത് വേറെ സ്ഥലത്താണ്. ഭൂ കിത്ത് വാങ്ങി. അപ്പൊ എങ്ങനെയായി? ഭൂ യാസ്ത് പടത്തിൽ കിത്തായി. അപ്പൊ അടുത്ത സൂത്രം വരുന്നു. ക അത് ആർക്കെങ്കിലും ചേർത്ത് വായിക്കാമെങ്കിൽ വായിക്കാം, എന്നെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിച്ചത്. ചേർത്ത് വായിക്കാമോ? ചേർക്കുന്നു വായിച്ചേ. ആത്മാർത്ഥമായിട്ട് വായിക്കണമെങ്കിൽ മൂക്ക് തെറിച്ചു, കാരണം അതിലൊരു അനുനാസികം വരുന്നുണ്ട്. ഏതാണോ പൊതു രണ്ട് കകാരം, എത്ര ശ്രമിച്ചാലും ഒന്ന് വിട്ടുപോകും. കാരണം കാക്ക മലയാളത്തിൽ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? ഇക്ക എന്ന് വായിക്കും. അതെന്തായാലും ഇവിടെ പറ്റത്തില്ല. ഇക്ക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഒന്ന് കടുപ്പിച്ചെന്ന് പറയാം. എങ്ങനെ? പിന്നെ അതിനോട് ചേർന്നൊരു അനുനാസികമുണ്ട്, അതുകൂടെ ചേർത്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ്. ഒരുപാട് ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വായിക്കാം. നീതിച്ച, അധികം ആയാസപ്പെടാനൊന്നും പോണ്ട, നീതിച്ച. പക്ഷെ എല്ലാം കേൾക്കത്തില്ല, അവസാനത്തെ ആ മാത്രമേ കേൾക്കത്തുള്ളൂ. അവിടെ കീച്ച ആദ്യത്തത് ക് അല്ല, ഗ ആണ്. ഗീച്ച, കീച്ച, ങീച്ച എന്ത് സമാസം വരും? സമാഹാരദ്വന്ദ്വൻ. സമാഹാരദ്വന്ദ്വനാണ് ആദ്യത്തെ. ഗീക്ക് എന്തുവരും? ചർത്തം വന്നിട്ട് കാവരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രൂപം. ക് കീങ്ങ് ഇത്തുമായിട്ട് എന്ത് സമാസം വരുന്നു? എന്ത് സമാസം വരുന്നു ഇത്തുമായിട്ട്? ബഹുവ്രീഹി ങ് ഇത്ത് യേഷാം ങ് തസ്മിൻ നീതി നിമിത്ത സപ്തമി എന്നാണ് പറയുന്നത്. നീതി ച ഗിത്ത് കിത്ത് നിൻ നിമിത്തേ എന്തിനു നിമിത്തമായിരിക്കുന്നു? ഇഗ് ലക്ഷണേ ഗുണവൃദ്ധി. ഗിത്ത് കിത്ത് ഗിത്ത് നിമിത്തമായി വരുന്ന ഇഗ് ലക്ഷണമായ ഗുണവൃദ്ധികൾ നസ്തഹ വരത്തില്ല. ഇഗ്ലക്ഷണ ഗുണവൃദ്ധി എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധ്യ വന്നിരിക്കുന്നത്? ഇഗ്ലക്ഷണ ഗുണവൃദ്ധി രണ്ട് പദങ്ങൾക്കിടയിൽ എന്ത് സന്ധ്യ വന്നു? ഇഗ്ലക്ഷണ എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധ്യ വന്നു? എന്ത് ഏത്തും? ഏത്തു സന്ധി എന്ന് പറഞ്ഞൊരു സന്ധി പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചിട്ടില്ലല്ലേ. ഏതിനു വന്നു ജസ്തു? ഇക്കിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. രണ്ട് പദങ്ങൾ പറഞ്ഞ് അതിൽ സന്ധി എവിടെ വന്നു എന്ന് ചോദിക്കുമ്പോ ഇക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇക് ലക്ഷണേ ഗുണവൃദ്ധി. അതിനു മുമ്പ് നിമിത്തേ ഇഗ് ലക്ഷണ അവിടെ എന്ത് സന്ധി വന്നു? നിമിത്തെ ഒരു പദമായിട്ട് എടുക്കുക. നിൻ നിമിത്തെ ഒറ്റ പദം പരത്ത് പരത്തിലിരിക്കുന്നു ഇഗ് ലക്ഷണ ഇവിടെ എന്ത് സന്ധി വന്നു? ശരി, അത് സമ്മതിച്ചു. ആ പ്രകൃതിഭാവം യഥാസൂത്രം പ്രഗ്രഹ്യസംജ്ഞ. പ്രഗ്രഹ്യസംജ്ഞ വന്നു കഴിഞ്ഞാൽ പ്രകൃതിഭാവം. പ്രകൃതിഭാവം വിധിക്കുന്ന സൂത്രം പ്രഗ്രഹ്യസംജ്ഞ സൂത്രം ദിവജനം പ്രഗ്രഹ്യം. അങ്ങനെ പ്രഗ്രഹ്യസംജ്ഞ വന്ന് പ്രകൃതിഭാവം വന്നുകൊണ്ടാണ് അവിടെ നിമിത്തേ ഈ ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നു, സന്ധി വരാതിരിക്കുന്നു. പിന്നെ മറ്റ് സന്ധികളൊക്കെ ഉണ്ട് അവിടെ ഇക്കെന്ന് പറയുന്നത് ജസ്റ്റും വന്നു. അതൊക്കെ ശരി. ഇഗ്ലക്ഷണേ ഗുണവൃദ്ധി. ഏത് ഏത് വചനമാ? ദിവചനം. അത് രണ്ടാം മനസ്സിലാവില്ലേ? നിമിത്തേ ഇഗ്ലക്ഷണേ ഗുണവൃദ്ധി സ്ഥ. ഏത് വചനമാണ്? ദിവചനം. ഇത് പറയുന്നത് ഇഗ്ലക്ഷണമായ ഗുണവൃദ്ധികളെ നിഷേധിക്കുകയാണ്. എവിടെ നിഷേധിക്കുന്നു? ഗിത്ത് കിത്ത് ഞിത്ത് നിമിത്തമായി വരേണ്ട ഇഗ്ലക്ഷണ ഗുണവൃത്തികളെ നിഷേധിക്കുന്നു. അപ്പൊ ഇഗ്ലക്ഷണ ഗുണവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്ലക്ഷണമായി വരുന്ന ഗുണവും വൃത്തിയും. ഈ ഗുണവൃത്തി ഇഗ്ലക്ഷണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇഗോ ഗുണവൃത്തി എന്നുള്ള സൂത്രം പരിഭാഷ. ആ പരിഭാഷ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു സൂത്രത്തിൽ ഗുണം അല്ലെങ്കിൽ വൃദ്ധി എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് ഗുണത്തെയോ വൃദ്ധിയോ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ വിശേഷിച്ചൊരു സ്ഥാനീയം നിർദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇക്കെന്ന് പറയുന്ന ഉപസ്ഥിതമാകും. എന്നുവെച്ചാൽ അവിടെ സ്ഥാനിക്കാണെന്ന് മനസ്സിലായി പോകണം. ഉദാഹരണം സർവധാതുക അർദ്ധധാതുവ്യൂഹോ. ഗുണം വിധിച്ചു, ഗുണമെന്ന് പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് ഇഗ്ലക്ഷണമായ ഗുണവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ ഇഗോ ഗുണവൃത്തി എന്നുള്ള പരിഭാഷ അനുസരിച്ച് സർവധാതുകാർത്ഥിക ഗുണം വിധിച്ചപ്പോൾ അവിടെ ഇക്ക് ഉപസ്ഥിതമായി എന്ന് പറഞ്ഞാൽ ആ ഗുണത്തിന്റെ സ്ഥാനി ഇക്കാണെന്ന് മനസ്സിലാകുന്നു, മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ആ പരിഭാഷ പറയുന്നത് ഇഗോ ഗുണവൃത്തി എന്ന് പറയുന്ന സൂത്രം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുണവും വരാം വൃദ്ധിയും വരാം. അതിനെയാണ് ഇഗ്ലക്ഷണ ഗുണവൃദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഗുണവും വൃദ്ധിയും പറയുമ്പോൾ ഒരു നിമിത്തം പറയുമല്ലോ, ഒരു നിമിത്തം പറഞ്ഞിട്ടല്ലേ പറയത്തുള്ളൂ. ആ നിമിത്തം ഗിത്തോ കിത്തോ ഞിത്തോ ആയിക്കഴിഞ്ഞാൽ അത് വരത്തില്ല, ആ ഗുണവൃത്തികളെ നിഷേധിക്കുന്നു. മനസ്സിലായോ? ഒന്ന് ഗുണവും വൃദ്ധിയും ഇഗ്ലക്ഷണമായിരിക്കണം. ഇഗോ ഗുണവൃദ്ധി എന്നുള്ള പരിഭാഷ അനുസരിച്ച് ഗുണമല്ലെങ്കിൽ വൃദ്ധി ഇക്കിന്റെ സ്ഥാനത്ത് വരുന്നതായിരിക്കണം. ഒന്ന് അങ്ങനെ വരുന്നത് ആ ഗുണത്തിനോ വൃദ്ധിക്കോ പറഞ്ഞിരിക്കുന്ന നിമിത്തം ഗിത്തോ ഗിത്തോ ഞിത്തോ ആണെങ്കിൽ ഈ സൂത്രം എന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു, വരത്തില്ല എന്ന് പറയുന്നു. ഇവിടെ ഭൂ യാസ്തന്നിരിക്കുന്നു. ഭൂ എന്ന് പറയുന്ന ഊകാരത്തിന് ഗുണം വരണം, വരേണ്ടത് സർവധാതുക അർദ്ധധാതു. ഗുണത്തെ വിധിക്കുകയാണ്, അവിടെ സ്ഥാനീയ പറഞ്ഞില്ല. ഗുണശബ്ദം പൂർവ്വത്തിൽ നിന്ന് അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്ന പരിഭാഷ എന്താണ്? ഇഗോ ഗുണവൃത്തി. ഈ സൂത്രപ്രകാരം വിധിക്കുന്ന ഗുണം ഇക്കിനായിരിക്കും. അപ്പൊ അത് ഇഗ്ലക്ഷണമായ ഗുണവൃത്തിയായി. ഇതേ സൂത്രം തന്നെ ആ ഗുണത്തിനൊരു നിമിത്തത്തെ പറയുന്നുണ്ട്. എന്താണ്? സർവധാതുവും അർദ്ധധാതുവും. ആ നിമിത്തം ഇവിടെ എന്തായിപ്പോയി? കിത്തായി. അതുകൊണ്ട് ഈ സൂത്രം എങ്ങനെ പ്രവർത്തിക്കും? ഗുണത്തെ നിഷേധിക്കും. എന്നുവെച്ചാൽ ഇതിനി ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നൊരു സൂത്രമാണ്. അതുകൂടെ ഓർക്കണം. ഇവിടെ പറയുന്ന ഈ പറയുന്ന സൂത്രങ്ങളെല്ലാം ഇനി കൃതന്ധത്തിൽ ആവശ്യമായി വരും. ഏതുപോലെ നമ്മൾ ഷള്ലിംഗത്തിൽ പഠിച്ച പല സൂത്രങ്ങളും സമാസത്തിൽ ആവശ്യമായി വന്നു, സന്ധിക്കും മറ്റുമൊക്കെ. അതുപോലെ ഈ സൂത്രങ്ങളിൽ പലതും മുമ്പോട്ടും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇത് ആവർത്തിക്കുന്ന ഒരു സൂത്രമാണ്. ഗോപുണവൃത്തിക്ക് തൊട്ട് ശേഷമോ മറ്റുള്ള സൂത്രമല്ലേ ഏത്? കിങ്ങിതിജാന്നുള്ള. അപ്പൊ അവിടെ ഈ നിഷേധം വരാൻ എന്താ ചെയ്തത്? നിഷേധം വരാൻ അവിടെ അനുവർത്തിക്കുന്നുണ്ടോ? അതിന് മുമ്പ് നിഷേധമുള്ള സൂത്രമുണ്ട്. നലോപ പ്രാതിപദികം ദിശയാണെന്ന് തോന്നുന്നു. നോക്കണം, എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നോക്കിയതാണ് അതിന്റെ വൃത്തിയിൽ നോക്കിയാൽ മതി. ധാതുലോപാർത്ഥാദിക എന്ന് പറഞ്ഞ സൂത്രത്തിൽ നാം വരുന്നു. എന്താ പറയുന്നത്? ഭൂ യാസ് തു ഇത്യത്ര അർദ്ധധാതുകേ പരേ ഭൂ ഇത്യത്ര സർവധാതുക അർദ്ധധാതുയോ ഗുണപ്രാപ്തു സതി കിദാശിഷി ഇത്യനേന യാസുഡ കിത്വാ അത്ര നിധിജ ഇതി സൂത്രേണ അത്ര സർവധാതുക അർദ്ധധാതുക യോ ഇത്യനേന വീതസ്യ ഗുണസ്യ കിദ് നിമിത്തത്വാ അത്ര പരസ്ഥിതസ്യ അർദ്ധധാതുകസ്യ കിത്വാ ഗുണഃ കിം നിമിത്തഃ ഏവം സർവധാതുക അർദ്ധധാതുകയോ ഇത്യനേന വിഹിതഃ ഗുണഃ ഇഗ്ലക്ഷണഃ ഗുണഃ കസ്മാത് അത്ര ഗുണശബ്ദേന ഗുണഹവീതഹ ഇഗോ ഗുണവൃദ്ധി ഇതി പരിഭാഷാനുസാരേണ അത്ര ഇക് ഉപസ്ഥിതഹ അതഹ സൂത്രതാത്പര്യം ഭവതി ഇഗ്ലക്ഷണേ ഗുണവൃദ്ധി ഇതി അത്ര ഇഗ്ലക്ഷണ ഗുണഹ ഇതി ഏവം വിദസ്യ ഇഗ്ലക്ഷണ ഗുണസ്യ അനേന സൂത്രേണ നിഷേധ ക്രിയത്തെ ഏവം കിന്നിമിത്തത്വച്ച് അതഹാത്ര ഗുണ ഇഗ്ലക്ഷണ ഭവതി ഏവം കിത് നിമിത്തശ്ച അതഹ പ്രാപ്തസ്യാവി ഗുണസ്യ അനേന സൂത്രേണ നിഷേധ ക്രിയത്തെ അത ഭൂ യാസ്തു ഇത്യത്ര ഭൂ ഇത്യേവ ഭവതി സർവധാതാർഥയാദിയോ ഇത്യനേന ഗുണഃ ന സിദ്ധ്യതി ഏവം സ്ഥിതേ ഭൂ യാസ് തു ഇത്യത്ര ലിംഗ സലോപോ അനന്തസ്യ സൂത്രസ്യ വൃത്തി കഥം സർവധാതുകലിംഗോ അനന്തസ്യ സസ്യലോകസ്യ അത്ര അതഹ തസ്യ സൂത്രസ്യ പ്രാപ്തിരത്ര നാസ്തി എവം ഭൂയാസ് തു ഇത്യത്ര സകാരസ്യ ലോപഃ കേന ഭവതി സൂത്രേണ കോഹോ സംയോഗാദ്യോ അന്തേ ചാ ഷള്ളിംഗ പ്രകരണേ അധീതം ഇത്തിനേന പദാന്തസ്യ സംയോഗാദി സകാരസ്യ ലോപഹ ഏവം ഭൂയാസ്ത് ഇത്യത്ര സകാരസ്യ ലോപേ സതി ഭൂയാത് ഇതി ഭവതി അത്ര അതോ ഏ ഇത്യപി ന ഭവതി കസ്മാത് അതന്തത്വമൊക്കെ നാസ്തി ഭൂയാതിരി ഭവതി വിധിലിംഗി രൂപം ഭവതി വിധിലിംഗി ഭവേതിരി കസ്മാത് തത്ര കർത്തരി സപി കൃതേ ഗുണാവ ഗുണേ കൃതേ ഭവ ഇതി ഭവതി എത്ര കർത്തരി ശബ് നാസ്തി തത്ര ഭവ ഇതി ന ഭവതി ലട്ടി കർത്തരി സപി കൃതേ ഭവ ഇതി ഭവതി ഏവം അന്യത്ര കുത്ര ഭവതി ഭവ ഇതി ലിട്ടിൽ ഭവ ഇതി ലട്ടി ഭവതി ലുട്ട് ഭവതി തത്ര കസ്മാത് ഭവ ഇതി ഭവതി കീട്ടിക്കൃത്തെ അർദ്ധധാതുവത്തെ സർവധാതു അർദ്ധാതു ഗുണേ അവാദേശ ഭവിത ഭവിഷ്യതി ചേത്രാവി കിട്ടിക്കൃത്തെ ഗുണേ അവാദേശ ഭവിഷ്യതി ലോട്ടി കർത്തരി ശപ്പിക്കൃതേ ഭവതു ഇതി ലങ്ങി കർത്തരി ശപ്പിക്കൃതേ ഭവ ഇതി വിധിലിംഗി ഭവേതിതി കിന്തു അത്ര കർത്തരി ശബ് നാസ്തി കിന്തു ഭൂയാദ് ഇത്യത്ര അർത്ഥധാതുവത്വം അസ്തി ഏവമപി ഗുണാവാദേശോ ന ഭവതി കസ്മാത് ഏതസൂത്രേണ കിദാശിഷീതിനേന അത്ര ഗുണനിഷേധ കൃതഃ അതഃ അത്ര ദശലകാരേഷു വികരണാഃ പൃഥക് അഗ്രേ പൃഥക് പൃഥക് വക്ഷ്യന്തേ അത്ര ശപ്പ് അനന്തരം ലുക്ക് തദനന്തര ശ അനന്തര ശ്ലോ അനന്തര ശിന ഇത്യാദി വിഭിന്ന വികരണ സന്തി തദനുസാരേണ രൂപ ഭേദ ഭവതി ദശലകാരപ്രകരണേഷു ദശ വികരണ സന്തി ശേഷം സർവം സുഗമമേവ ഭൂ പ്രഥമ മധ്യപുരുഷേ ഭൂലിംഗ് തത്ര ഭൂ തസ് ഇതി സ്ഥിതേ കിംഭവതി തസ് തസ് ധമിവാം തം തം തമഃ ഭൂ താം അനന്തരം സൂത്രം യാസുത്പദരശ്മിപദേഷു ഉദാത്തോങ്ങിച്ച ലിംഗാശിഷി കിദാശിഷി സൂത്രദ്വയം പ്രവർത്തതി ലിംഗാശിഷീത്തിനേന അർദ്ധാസിന്യ കിദാശിഷീത്തിനേന കിത്വം ഭൂ യാസ് താം അത്ര ഭൂ ഇത്യത്ര നീതിചൈത്യനേന ഗുണനിഷേധേ കൃതേ ഭൂയാസ്ഥാം ഇനി ഭൂയാസ്ഥാം ഭൂയാദ് ഭൂയാസ്ഥാം അനന്തരം പ്രഥമ ബഹുവിനെ ഭൂ ജി ഇത് എത്ര ജേർജുസ് ലിംഗോ ജേർജുസ്ഥാനേ ജുസ് ബോധി ജകാരസീത്യ ലോകേ ച ഭൂ ഉസ് ഇത്യത്ര കിം ഭവതി യാസുഡ് പരസ്മദേഷു ദാതു നിശ്ചിതാനേന യാസുഡ് കൃതേ ലിംഗാശിഷി ലിംഗാശിഷി കിദാശിഷി ലിംഗാശിഷി കിദാശിഷി ഇതി സൂത്ര ദ്വയേന കിത്വേ അർദ്ധധാതുകത്വേ ച ഭൂ യാസ് ഉസ് ഇത്യത്ര നീതചൈതന്യേന ഗുണനിഷേധകൃതേ ഭൂയാസുസ് അന്തിമസകാരസ്യ വൃത്തിവിസർഗേ ച ഭൂയാസുഹു ഇതി ഭവതി ഭൂയാത് ഭൂയാസ്താം ഭൂയാസുഹു അത്ര സകാരസ്യ ലോപ ന ഭവതി ലിംഗസ്ഥലോപാനന്ദ്യസ്യ ഇത്യനേന ലോപഃ ന ഭവതി കസ്മാത് ആ അത്ര അർദ്ധധാതുത്വ സ്കോ സംയോഗ അദ്വരന്തേ ച അനേനാവി ന ഭവതി കസ്മാത് അത്ര ഭൂയാസ്ഥാം ഇത്യത്ര കസ്മാത് ന ഭവതി അത്ര സംയോഗ വർത്തതെ ഭൂയാസത്ത് പദാന്തത്വം നസ്തി ജലി പദാന്തേ ച ഭവതി അത്ര ജലി പരത്വമപി നാസ്തി മധ്യമഷേകവിനെ ഭൂ സിപ്പ് ആശിഷ ലിംഗിലോടോ ഇത് ലിംഗ് ലിംഗിസ്ഥാനെ സിപ്പ് ഭൂ സി ഇത്യത്ര യാസു പരസ്യദേഷു ദാത്വങ്ങിച്ച ഭൂ യാസസി ഇതശ്ചൈതി കാരലോപ ഇതശ്ചൈതി ഇക്കാരലോപ ഭൂ യാസസി കിദാശിഷി ലിംഗാശിഷി നിതിച്ച ഇതിനേന ഗുണനിഷേധ ഭൂയാസ് ഇത്യത്ര കിംഭവതി സ്കോ സംയോഗാദ്യർ അന്തേച്ച ഇതിനേന സകാര പൂർവസകാരലോപേ ഭൂയാസ് ഇത്യത്ര സിപഹ സകാരസ്യ ഋത്വവിസർഗേ ച ഭൂയാഹ സംയോഗാന്തസ്യ ലോപഃ ഇത്യസ്യ സൂത്രസ്യാപി പ്രാപ്തിരസ്തി ഏവം സ്കോഹ സംയോഗാദ്യോരന്തേ ച സൂത്രദ്വയസ്യ പ്രാപ്തിരത്ര അസ്തി അത്ര പുറത്രാസ്തമിത്യനേന സംയോഗാന്തസ്യ ലോപഃ ഇതശ്ചൈതന്യേന ഇകാരസ്യ ലോപഃ കൃതം സംയോഗാന്തസ്യ ലോപഃ സ്കോ സംയോഗാദ്വൈരന്തേ ച സൂത്രദ്വയമപി അത്ര പ്രാപ്നോതി പൂർവത്ര അസിദ്ധ നിയമാത് കസ്യ സൂത്രസ്യ പ്രാപ്തിഃ ഭവതി നോക്കിയിട്ടാണ് പറയുന്നത് അതേ കണ്ണടച്ച് വെടിവെക്കുകയാണ് അപ്പൊ ഏത് വരും സ്കോഹ സംയോഗാന്തസ്യ പരസൂത്രം എങ്ങനെ പൂർവ്വസൂത്രം ഏത്? അപ്പൊ ഏത് വരും? അതാണോ പൂർവ്വം പ്രവർത്തിക്കുവോ പരം പ്രവർത്തിക്കുവോ? അപ്പൊ ഏത് പ്രവർത്തിക്കണം? സംയോഗാന്തസ്യ ലോപ. പിന്നെ എങ്ങനെ പറഞ്ഞത്? സ്കോഹ സംയോജ്യരന്റെ ചേർന്നു. പക്ഷെ ഇവിടെ സ്കോഹ സംയോഗാദ്യരന്തേജ സൂത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. സംയോഗാന്തസ്യ ലോപഹിത്യസ്യ പുറത്വേ അപ്പി പുറത്രാസിദ്ധം ഇതി ന്യായേന തസ്യ പ്രാപ്തേ സതി അത്ര സ്കോ സംയോഗാദ്യുരന്തേച്ച ഇത്യനേനേവ സംയോഗാദിസകാരസ്യ ലോപഹ സിദ്ധ്യതി തസ്യ. കാരണം കിമിതി? വിപ്രതിഷേധം പൂർവോത്രാസിദ്ധേ നാസ്തി വിപ്രതിഷേധ തസ്മാത് പരത്വഭാവ. വിപ്രതിഷേധേ പരം നാസ്തി ഇത്യേതത് പൂർവോത്രാസിദ്ധേ നാസ്തി കസ്മാത് പരം നാസ്തി. ബിന്ദു ഹ്യസ്തനാധ്യയനെ ഉക്തം കസ്മാത് അത്ര സ്കോ സംയോഗാദ്യരന്തേ ച ഇതി സൂത്രമേവ പ്രവർത്തത ഇത്യസ്യ ഹേതു കിമുക്തം? ഇന്നലെ പറഞ്ഞെന്തെന്ന്? എന്തുകൊണ്ട് സ്കോ സംയോഗാദ്യരന്തേ ച പൂർവോത്രാസിദ്ധം എന്നുള്ള നിയമം അനുസരിച്ച് ഇവിടെ സംയോഗാന്ത ലോപമാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അത് അല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്കോ സംയോഗാദ്യരന്തേച്ച അതിന് കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപവാദോ വചനപ്രാമാണ്യ ഇതി ന്യായേന അത്ര സ്കോ സംയോഗാദ്യരന്തേജ സൂത്രപ്രാമാണ്യ അപവാദഭൂത സ്കോ സംയോഗാദ്യരന്തേജ ഇതി ഏവ അത്ര പ്രവർത്തതെ അത യാസുട സകാരസ്യ ലോപഃ നതു സിപഹ സകാരസ്യ അതഃ സിപഹ സകാരസ്യ ഋത്യു വിസർഗേച ഭൂയാഹ ഇതി ഭവതി അന്യഥാ അപി ഭൂയാഹ ഇതേവ സിദ്ധ്യതി കിന്തു അത്ര രൂപഭേദോ ന ഭവേത് ഏവമപി പ്രക്രിയ അനുസാരേണ സ്കോ സംയോഗാദ്യരന്തേന ഏവ അത്ര ലോപഃ ഭവതി. ഹൽഞാഭ്യോ ദീർഘാസുതി ഇത്യേതന്ന ഭവതി കസ്മാൻ അഗ്നിഭ്യോ ദീർഘാസൃത്തം ഹൽ ഇത്യേത് കസ്മാവതി അവൃക്തത്വഭാവ അപൃക്ത ഏകാൽപ്രത്യ ഏകാൽപ്രത്യ ഏവ ഭവതി അപൃക്തം അത്ര യാസുഡാഗമ ത്വാദത്ര അപൃക്തത്വം നാസ്തി യാസുഡ് സഹിത പൂർവത്രാവിയവമേവ തിപ്പിത്യത്രാപി യാസുഡ് സഹിത ത് വർത്തതെ അത്രാവി യാസുഡ് സഹിത സ് വർത്തതെ അതഃ സ് ഇത്യസ്യ അപൃക്തത്വം നാസ്തി അതഃ അംഗാത് പരത്വേന അപൃക്ത സകാരസ്യ അഥവാ തകാരസ്യ അഭാവാ അന്യഭ്യോ ദീർഘാസ്യ വൃക്തം ഹലിത്യനേന ലോപഃ ന ഭവതി. അനന്തരം ഭവതി മധ്യവർഷദ്വേന ഭൂ ധസ് ഇത്യത്ര തസ് തസ് ധമിവാം താം തം ഭവതി ഭൂ തം യാസൃതസ്യേഷു ധാത്വം ഇച്ച ലിംഗാശിഷിദാശിഷിങ് ഇതി ച അനന്തരം ഭവതി ഭൂ ലിംഗ് ധ ഇത്യസ്യ സ്ഥാനെ തസ്തധമിവാം താം തം ത ഭൂ യാസ്തം ലിംഗാശിഷിതാശിഷിംഗ് ഗുണനിഷേധേ കൃതേ ഭൂയാസ്ത ഇതി ഭവതി യാസു പരസ്മേഷു ധാത്തുങ്ങിച്ചതേന അത്രാപി യാസു കൃത ഉത്സവശേഖവനെ ഭൂ മിപ് ഇത്യത്ര സമീപം മാമഹായിത്യനേന ആം യാസു പരസ്യോദേശു ധാത്തോ ഇച്ഛ യാസ് അം കിദാശിഷ് ലിംഗാശിഷ് ഗീതിച്ച ഗുണനിഷേധ ഭൂയാസ് അം ഭൂയാസം ഭൂ വസ് ഇത്യത്ര യാസു പരസ്യോദേശു ധാത്തോ ഇച്ഛ ലിംഗാശിഷ് കിദാശിഷി ഭൂയാസ് വസ് ഇത്യത്ര നിത്യംഗിതീതി സകാർലോഭ ഭൂയാസ്വ ഗിതിച്ച ഗുണനിഷേധ ഭൂ മസ് ഇത്യത്രാവി യാസത് പരസ്യോദാത്വഗിച്ചോ കിദാശിഷി ലിംഗാശിഷി ഗിതിച്ച ഗുണനിഷേധ ഭൂയാസ് മസ് ഇത്യത്ര നിത്യംഗിതീതി ഭൂയാസ്മ അത്ര ലിംഗി രൂപദ്വയം ഇതിലിംഗി ഭവേത് ഭവേതാം ഭവേവി ആശലിംഗി ഭൂയാത് ഭൂയാസ്താം ഭൂയാസഹോ ഇതി അനന്തരം ഭവതി ലുങ് ലുങ് ഭൂതാർത്ഥവൃത്തേർ ധാതോർ ലുങ് സ്യാ ഭൂതാർത്ഥേ പ്രത്യേഹ പൂർവമപി വിഹിത ലകാര പ്രഥമം ഭവതി ഭൂതാർത്ഥേ പരോക്ഷേ ലിട്ട് അനന്തരം ഭവതി ഭൂതാർത്ഥേ സൂത്രം അനന്ദ്യതനെ ലങ് സൂത്രദ്വയം ഭൂതാർത്ഥവിഹിതം അനുയർഭേദ അത്ര ലിട്ടി പരോക്ഷത്വം വർത്തതേ പരോക്ഷേ ലിട്ട് പരോക്ഷ അനന്ദ്യതനെ വർത്തതേ ലിട്ട് ലങ് അനന്ദ്യതനെ കേവല അനന്ദ്യതനെ പരോക്ഷ ഇത് വിശേഷണം തത്ര നാസ്തി ഭാവികാലെ കേ ലകാരാഹ കേന സൂത്രേണ പ്രഥമം ഭവതി ലുട്ട് സൂത്രം ലുട്ട് ശേഷിച്ച ഏവം വർത്തതെ സൂത്രം അനദ്യതനെ ലുട്ട് തത്ര അനദ്യതന ഭാവികാലെ ലുട്ടവീത അനന്തരം ഭവതി ലുട്ട് ശേഷേച്ച ഇത് സാമാന്യഭാവികാലെ ദ്വയം ലോട്ട് ഏവം ലിംഗ് കസ്മിൻ കാലെ വിഹിത കാലസാമാന്യ തത്ര കാലവിവക്ഷ നാസ്തി ഭൂതം ഇരുവാ ഭാവി ഇരുവാ നോക്തം തത്ര അനന്തരം തൃതീയം സൂത്രം ഭവതി ഭൂതകാല വിഷയേ ലും ലുങ് ഇത്യേവ സൂത്ര ഭൂതാർത്ഥവൃത്തെ ധാതു ലുങ് അതഃ അത്ര പരോക്ഷത്വം വാ അപരോക്ഷത്വം വാ അനദ്യതനത്വം വാ അനദ്യതനത്വം വാ അത്ര നാസ്തി അതഃ സാമാന്യഭൂതേ ലുങ് ഹിന്ദു ഇയം വ്യവസ്ഥ ന സർവത്ര സ്വീകരോതി സാമാന്യഭൂതേ ലുങ് ഇതം ലുങ് വിധായകം സൂത്രം ഏവം ഭൂതാതോ സാമാന്യഭൂതാർത്ഥേ ലുങ് ഭവതി അന്യസൂത്രമപ്യസ്തി ലുങ് വിധായകം മാങ്ങി ലുങ് സർവലകാര അപവാദഃ സർവലകാരസ്ഥാനേ മാങ്ങുപതേ സർവലകാര പ്രാപ്തവും സതി തത്ര ലുങ്ങേവ ഭവതി യഥ മാങ്ങുപതേ ലട്ടിതി നഭവതി തസ്ഥാനേ കിം ഭവതി ലുങ്ങ് ഭവതി കസ്മാത് മാങ് ഇത്യസ്യ ഉപതത്വം ലുങ്ങേവ ഭവതി അതഹുക്ത സർവലകാര ഏവം മാ മാങ് ലിട്ട് ഇതിന ഭവതി തസ്ഥാനേ ഏവം മാങ് ലുട്ട് ഇതിന ഭവതി ലുട്ട് ന ഭവതി ലോട്ട് ന ഭവതി ലങ് ന ഭവതി വിധിലിംഗ് ആശുലിംഗ് ഇത്യാദി ന ഭവതി ലുങ് അപി ന ഭവതി സാമാന്യ നിയമ ഏവ അസ്യപി അപവാദ ദൃശ്യത്തെ തസ്യ സമാധാനമപി ഉച്യത്തെ മാങ് ഉപപദേ കിന്തു മാ അസ്തു ഇതി പ്രയോഗ ദൃശ്യത്തെ മാസ്തു അത്ര അസ്തു ഇതി ലോട്ട് സർവലകാര അപവാദ ന്യായേന മാ അസ്തു ഇതി ന പ്രയോക്തവ്യം കിന്തു തസ്ഥാനേ ലുങ് പ്രയോക്തവ്യം കിന്തു മാ അസ്തു ഇതി ലോട്ട് പ്രയുജ്യതേ തസ്യ സമാധാനം ഏവം വദതി അത്ര മാങ്ങിന കിന്തു മാ ഇതി അന്യ സമാധാനമപി വദതി അത്ര അസ്തു ഇതി ന തിങ്ങന്തം കിന്തു അമ്പ്യം തിങ്ങന്ത പ്രതിരൂപകം അമ്പ്യം തത്രാപി വിഭക്തി പ്രതിരൂപകം അമ്പ്യം വിഭക്തേരെ അനുകരണരൂപം അമ്പ്യം അഥവാ മാ ഇത്യേത് ന മാങ് കേവലം മാ ഇവ സമാധാനദ്വയം വർത്തത കിന്തു പ്രയോഗ സുലഭം വർത്തത മാ ലോട്ട് സഹിത മാ ഗച്ഛ മാ വദ ഇത്യാദിയും സർവത്ര ഏവം അത്ര മാങ്ങുന്ന മാ അന്യസൂത്രമായി വർത്തത ലങ് വിധായകം സ്മോത്രേ ലങ് ച സ്മ ഉത്തരേ മാങ്ങി ലങ് സ്യാദ് ലുങ് ച സ്മ ഉത്തരം യസ്മാദ് തസ്മിൻ മാങ്ങി യഥ മാസ്മ ഇത്യത്ര മാസ്മ ഇത്യത്ര അനേന സൂത്രേണ ലുങ് വിധീയത ചകാരഗ്രഹണാത് ലങ് അപി അനേന സൂത്രേണ ലങ് വിധീയത ചകാരഗ്രഹണാത് ലുങ് അപി മാസ്മഗമ ധൈര്യം മാസ്മ ക്ലൈഭ്യം മാസ്മകമായ ഇത്യാദി സ്ഥലേഷു രണ്ടും വരാം എന്നുവെച്ചാൽ മാ സ്മാന്ന് പറഞ്ഞത് ഉത്തരം എന്നുവെച്ചാൽ തൊട്ടടുത്തിരിക്കണമെന്നൊന്നുമില്ല അതാണ് ഉത്തരം എന്ന് പറഞ്ഞത് അനന്തരമെന്നല്ല മാ ശേഷം ഇരുന്നു കഴിഞ്ഞാൽ മാ സ്മ എന്നിരുന്നു കഴിഞ്ഞാൽ എന്തുവരും ലുങ്ങും വരും. അപ്പോൾ ഇവിടെ ലുങ്ങ് വിധിക്കുന്ന മൂന്ന് സൂത്രങ്ങളാണ്, ഒന്ന് ലുങ് മറ്റൊന്ന് മാങ് സമീപത്തിലിരിക്കുമ്പോൾ അതിന് ഉപപദമായിരിക്കുമ്പോഴെന്ന് പറയും അപ്പോഴും ലുങ് വരാം, പിന്നെ മാസ്മ എന്നിരിക്കുമ്പോഴും ലുങ് വരാം, അങ്ങനെ പറയുന്നു. ലട്ടും കാണുന്നുണ്ടല്ലോ സാർ, അവിടെ മാ ഇല്ല, സ്മയോഗേജ അതിന് വേറെ സൂത്രമുണ്ട്, ഇവിടെ വരുന്നില്ല. ഇനി ഈ ലകാരങ്ങൾ വിരിക്കുന്ന വേറെ സൂത്രങ്ങൾ വരും, അവിടെ വരും. ഇവിടെ ഇപ്പോൾ പറയുന്നത് ലുങ്ങിന് മായുടെ യോഗവും മാസ്മാന്നിരിക്കുമ്പോഴും ലുങ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തൂടെ കൊണ്ടുപോകുന്നത്. അല്ല വേറെ സൂത്രങ്ങൾ ഇനിയും വരാനുണ്ട്. അതൊക്കെ എല്ലാ കാരാർത്ഥ പ്രക്രിയയിൽ വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഭൂ ലുങ്. ഇതിലേത് സൂത്രപ്രകാരമോ വന്നോട്ടെ, ഭൂ ലുങ് എന്നിരിക്കുമ്പോ ലുങ്ങിന്റെ സ്ഥാനത്ത് എന്തുവരും? തിപ് പ്രകാരം പോയി ഭൂ തീന്നിരിക്കുന്നു. സ്മ എന്ന് പറയുന്നത് സാധാരണ ഭൂതകാലത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സാമാന്യമായി ഉപയോഗിക്കും. ഏത് കാലത്തിൽ ഉപയോഗിക്കാം ലുങ്ങ്? ഒറ്റയ്ക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഭൂതാർത്ഥം. ആ അത് കാലപേക്ഷയില്ല, കാരണം അത് പൊതുവെ പറയുമ്പോൾ ഒറ്റയ്ക്ക് ഉപയോഗിച്ചാൽ ഭൂതകാലാർത്ഥം വരും. ഭവതി സ്മ യുധിഷ്ഠിരഹ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറയും. സ്മാവിയം അതുകൂടെ എന്ത് വരുന്നു? തിപ്പ് വരുന്നു. തിങ്സ് സർവധാതുകം കർത്തരി ശപ്. അതിന്റെ അപവാദമായിട്ട് അടുത്ത സൂത്രം വരുന്നത് എന്താണ്? ചിളിലുങ്ങി. ഇവിടെ വരുന്ന ഒരു പ്രത്യയം ചിളി എന്നുള്ളതാണ്. പാണിനി എത്ര ബുദ്ധിപൂർവമാണ് ഓരോ പ്രത്യയങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ചിളി ലുങ് വരവിരിക്കും എന്തുവരും? ചിളി എന്ന് വരും. ഇകാര ഉച്ചാരണാർത്ഥമാണ്. ചകാരയുത്തായി ശേഷിക്കുന്ന എന്താ? ശപാത്തി അപവാദം എന്ന് പറഞ്ഞാൽ കടത്തിരി ശപ്പ് വരേണ്ടതാണ്. എന്തുകൊണ്ട്? തിങ്ങെന്ന് പറയുന്നത് സർവധാതു കടത്തിരി ശപ്പ്. അതിന്റെ അപവാദമായിട്ട് ലുങ്ങിൽ എന്ത് വിരിച്ചു? ചിളി. അർദ്ധധാതു ഒന്നും വിരിച്ചില്ല, ചിളി വിരിച്ചു. അപ്പൊ എന്തായി? ഭൂ ചിളി തീ. ഇനിയിവിടെ ഒരുപാട് വിരിക്കും, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലുങ്ങില് സൂത്രങ്ങളുടെ ഒരു ബഹളമാണ് തുടക്കം കുറിച്ചത് എന്നുള്ളതേ ഉള്ളൂ. കാരണം ലുങ്ങിന്റെ രൂപങ്ങൾ ഓരോന്നിനും ഓരോ തരത്തിലാണ്, പലയിടത്തും പല രീതിയിലാണ്. ഇത് ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ഒരു ഭൂതകാലമാണല്ലേ? ആ സാധാരണ ഇത് സാമാന്യ ഭൂതമാണെങ്കിൽ, കാരണം എന്തുകൊണ്ട്? ഓരോ ധാതുവിന്റെയും ലുങ്ങിന്റെ രൂപങ്ങൾ പലതരത്തിലാണ്, അത് ഓർത്തു വയ്ക്കാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ലങ് ഉപയോഗിക്കും. അതാകുമ്പോൾ രൂപങ്ങൾക്കും സമാനതയുണ്ട്. ലുങ് അങ്ങനെയല്ല, ഓരോ വികരണങ്ങളിലും രൂപങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും. ഏറ്റവും കൂടുതൽ സൂത്രം പ്രവർത്തിക്കുന്നത് ലുങ്ങിലാണ്. ഇവിടെ തീർന്നില്ല, അടുത്ത് ഒരു ക്ലേഹ സിച്ച്. അവിടെ നിർത്തിയില്ല. ചിലേക്ക് എന്ത് വിധിച്ചോ? സ്വിച്ച്. തൽക്കാലം ഇവിടെ നിർത്തുന്നു എന്നേ ഉള്ളൂ, ഇവിടെ നിർത്തുന്നില്ല. ചിലേക്ക് എന്ത് വന്ന്? സ്വിച്ച് വന്ന്. സ്വിച്ചില് ചകാരയുത്ത ഇകാരയുത്താവും, രണ്ടു ഇത്താക്കണം ഇവിടെ. ഉച്ചാരണോർത്ഥമല്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മുമ്പോട്ട് ചെല്ലുമ്പോൾ അതിന്റെ ആവശ്യം വരും. സ്വിച്ചിലെ ഇകാരം ഉച്ചാരണാർത്ഥമല്ല, ഇത്താണ്. അതിന്റെ പ്രയോഗം നമുക്ക് ഇനി വരുമ്പം മനസ്സിലാവും. പിന്നെ എന്ത് ശേഷിക്കും? സ്. അപ്പൊ എന്തായി? ഭൂ സ് തീത. ഈ കാരം എല്ലായിടത്തും ഇതച്ച ലോപിക്കും. അപ്പൊ ഭൂ സ് ത് എന്നിരിക്കുമ്പോ ഗാദിസ്ത ഗൂ പാ ഭൂഭ്യ സിജ പരസുപദേശോ ലുക്സ്യാവ്. ഇത്രയും ധാതുക്കൾ ഗാ എന്ന് പറയുന്നതാണ്. ഇണോ ഗാ ലുങ്ങി എന്ന് പറയുന്നൊരു സൂത്രപ്രകാരം എണ്ണിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ഗായ ഗ്രഹിക്കണം. വേറെയും ഗായുണ്ട്, അതിനെ ഗ്രഹിക്കാൻ പാടില്ല. ഗെയ് ശബ്ദമുണ്ട്, അതിനെയും ഗ്രഹിക്കാൻ പാടില്ല. ഇണോ ഗാ ലുങ്ങി പ്രകാരം എണ്ണിന് ഇണ് ഗതോ എന്ന് പറയുന്ന ധാതുവിന് ആദേശമായി വരുന്ന ഗാ, അതിനാണ് ഗാതി എന്ന് പറഞ്ഞത്. ഗാതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ധാതു നിർദ്ദേശേ ആക സ്ഥാഷ്ടാഗതി നിവൃത്തൗ തിഷ്ഠതി. അത് ഭൂ എന്ന് പറയുന്നൊരു സംജ്ഞയാണ്. ദാ എന്നൊരു സൂത്രം ഇനി വരും. ആ സൂത്രപ്രകാരം ഇരിക്കുന്ന ഭുസഞ്ജയുള്ള ധാതുക്കൾ പിബതി വരുന്ന ഇതിൽ നിന്നാണ് പ. പിന്നെ നമ്മുടെ ഭൂ, നമ്മുടെ ഭൂ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഗാതി സ്ഥ ഘു പ ഭൂ. ഇവിടെയെല്ലാം പരത്തിൽ വരുന്ന സിച്ചഹ, സിച്ചന് ലുക്ക് വരും. എന്നുവെച്ചാൽ പാണിനി ഇത്രയും പ്രകാരം സ്ത്രീയാക്കി സിച്ചാക്കി പിന്നെ എന്ത് ചെയ്ത് ലുക്കാക്കി. ഗാതി എന്ന് പറയുന്നത് ഗാ ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഭവതേരഹ ഭവതി എന്ന് നിർദ്ദേശിച്ചത് പോലെ ഇപ്പോ ധാതു നിർദ്ദേശിച്ച് പലവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ നിയമം തന്നെ. ധാതുക്കളെ എവിടെ അങ്ങനെ കാണിക്കുന്നുണ്ടോ അവിടേക്ക് എബ്യസിജോ ലുക്സിയാതെ. എന്ന് വെച്ചാൽ ഭൂവിന്റെ പരത്തിലുള്ള സ്വിച്ചിന് ലുക്കുന്ന ഭൂന്തായി ഭൂ തീ എന്നിരിക്കുന്നു. അവിടെ പറയുന്നു ഗാപൗ ഇഹ ഇണാദേശ പിബതി ഗൃഹ്യേതേ. കാരണം ഗാ എന്ന് പറയുന്നത് വേറെയുണ്ട് ധാതു. പാ എന്ന് പറയുന്നതും പ രക്ഷണേ പാലനെ വേറെ ധാതുക്കളുണ്ട്, അതിനെയൊന്നും എടുക്കാൻ പാടില്ല. ഇവിടെ ഗാ എന്ന് പറഞ്ഞാൽ ഇണാദേശമായി വരുന്ന ഗായെടുക്കണം. പാ എന്ന് പറഞ്ഞാൽ പിബതി രൂപം വരുന്ന പായെടുക്കണം, വേറെ ഒന്നിനെ എടുക്കരുത്. അതാണ് പറഞ്ഞത് ഗാപൗ ഇഹ. ഇഹ എന്ന് പറഞ്ഞാൽ അസ്മിൻ സൂത്രേ ഗാ പ ഇതി ശബ്ദദ്വയേന ഗായത്തിനേന ഇണാദേശ ഗാ ഗ്രാഹ്യഹ പായത്തിനേന പിബദേഹേ പ ഗ്രാഹ്യഹ. ഇപ്പൊ എന്തായി ഭൂ ഭൂ സും പോയി തലിയും വരുന്നു. പിന്നെ ഇവിടെ പരത്തിലിരിക്കുന്ന എന്താണ് അത് സർവധാതുകം. അപ്പൊ പൂർവത്തിൽ എന്ത് വരണം? സർവധാതുക ആർദ്രതയോ ഗുണം വരണം. ഗുണത്തെ നിഷേധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഗുണം നിഷേധിക്കൂ. നമ്മൾ പഠിച്ചതനുസരിച്ച് നീതിച്ച നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? കിത്തല്ലെങ്കിൽ കിത്താക്കണം. അതാണ് അടുത്ത പണി. ഇവിടെ കിത്തവും കിത്തവും ആക്കാതെ നേരിട്ട് തന്നെ പറയുന്നു ഭൂ സുവോഹോ തിങ്ങി ഭൂ സു ഏതയോഹോ സർവധാതു തിങ്ങി പരെ ഗുണോ നസ്യാത്. ഭൂധാതുവിനും സുധാതുവിനും സർവധാതുക തിങ്ങ് പരമിരിക്കും, ഗുണം വരത്തില്ല. നേരിട്ടങ്ങ് വിധിച്ചു. ഇപ്പൊ ഭൂ എന്നിരിക്കുന്നിടത്ത് ഗുണം വരുന്നില്ല. സു എന്ന് പറയുന്നത് പ്രാണി ഗർഭവിമോചനെ പ്രസവിക്കുക എന്നുള്ള അർത്ഥം വരുന്ന ധാതുവാണ് സു. ആ ധാതുവിനും ഭൂസത്തായ ഈ രണ്ട് ധാതുവിനും സർവധാതുകമായ തെങ്ങ് പരമിരിക്കുമ്പോൾ ഗുണം വരില്ല, നിഷേധിച്ചു, ഗുണം വരുന്നില്ല. എങ്ങനെ? ആ അത് ചോദ്യമാണല്ലോ. ഭഗവതിയിൽ എന്തുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിച്ചില്ല? ആരെങ്കിലും ബുദ്ധിയുള്ളവർ പറയും. ശപ്പ് അവിടെ പരത്തിലിരിക്കുന്നു. തിങ്ങിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്നിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂസു ഏതയോഹോ സർവധാതുക തിങ്ങി സർവതാധികമായ തിങ് വരവിരിക്കുമ്പോ ഗുണം വരവില്ല. ഭവതി എന്ന് പറയുന്നിടത്ത് എന്തായിരുന്നു? സർവതാധിക ശപ്പിരുന്നു, അതുകൊണ്ട് ഗുണം വന്നു. പാണിനി അത്ര മണ്ടനാണെന്നൊന്നും വിചാരിക്കുക. ഇവിടെ ചപ്പുണ്ടോ? ഇവിടെ ചപ്പിനെ ബാധിച്ചു. ഏത് ബാധിച്ചു? ചെളിയിലുങ്ങി. അത് പറഞ്ഞ് ശപാദ്യപാത ശപ്പ് വരുന്നതിന് മുമ്പ് തിങ്ങിന് അവിടെ ഇത് നിയമം ഉപയോഗിക്കാൻ പാടില്ലേ? ശപ്പ് വരുന്നതിന് മുമ്പ് ഭവതി എന്നാലും ശപ്പ് വരുമ്പോ വന്നോളൂല്ലോ. നിങ്ങൾ കഷ്ടപ്പെട്ട് ചപ്പ് വരുന്നതിന് മുമ്പ് വന്നു കൊണ്ടുവന്നാൽ ചപ്പ് വരുമ്പോ എന്ത് ചെയ്യും? ഗുണം വരും. പാണിനി അത്ര ആലോചന ഇല്ലാത്ത ആളായിട്ട് കാണരുത്. പാണിനി നിങ്ങൾ വളരെ വില കുറച്ച് കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഭൂസു ഏതയോഹോ, ഇത് രണ്ടിനും സാർവധാതു എത്രമാത്രം ആലോചിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഓരോരോ സൂത്രങ്ങൾ ഉണ്ടാക്കുമ്പം എവിടെയൊക്കെയാണ് ഇടങ്കോലിടുന്നതെന്നും അറിയാതെ വരും. ആരെങ്കിലും വന്ന് ഇതുപോലെയുള്ള നിങ്ങളെ പോലുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഇടങ്കോലിടും. അത് കണ്ടുകൊണ്ടാണ് പാണിനി ഇത്രയും കഷ്ടപ്പെട്ട് സൂത്രങ്ങൾ ഉണ്ടാക്കി, എന്നിട്ടും വീണ്ടും ഇടങ്കോലിടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എത്രമാത്രം സൂക്ഷ്മത, എത്രമാത്രം ചിന്താശക്തിയുള്ള ഒരാൾക്ക് ഈ സൂത്രം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറയുന്ന അവിടെ ആർഷം അത് ഇന്നൊക്കെ പറയുന്നു. പക്ഷെ അസാമാന്യമാണ് സൂത്രരചന എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സർവധാതു തിങ് പരമിരിക്കുമ്പോൾ ഗുണം വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഗുണം വരുന്നില്ല. ഭൂ ഭൂ തീർന്നിരിക്കുന്നു. അപ്പോ എന്ത് പറയുന്നു? ലുങ് ലങ് ലിങ്ഷു അടുതാത്ത, നേരത്തെ പഠിച്ചാണ് മിക്കവാറും പേരും മറന്നുപോയിരിക്കും. അത് പ്രകാരം എന്തുവരും? അംഗത്തിന് അട്ടാകും. അപ്പൊ എന്തായി? അഭൂത്. രൂപ ശ്രദ്ധിച്ചു, അഭൂത്. അല്ല, അതിന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ലുങ് ലങ് ലുങ് അങ്ങനെ പറഞ്ഞു തിരിച്ചോണെങ്കിലും പറയാമായിരുന്നു. അട്ടു വന്നിട്ട് എന്തായി? അഭൂത്. രൂപസിദ്ധിച്ചു.